കല്ലൂരി മലരെ മലരെ കണ്ണോട് സോഹമാ വെറ്റി എന്നും ഏണിയിൽ പടികൾ തോൽവികൾ താനമ്മ നീ വന്ന തുണയായി നിന്നാൽ സോഹങ്ങൾ തീണ്ടുമാ വാൾവോട് ഒവ്വൊരു നാളും ഓർപ്പാടം താനമ്മ സിരകുള്ള വെറ്റി എന്നും ഏണിയിൽ പടികൾ തോൽവികൾ ഗാനം.